അത് തണൽ നൽകുന്നതല്ല, തീജ്വാലയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതുമല്ല. തീർച്ചയായും നരകം വലിയ കെട്ടിടം പോലെ ഉയരമുള്ള തീപ്പൊരി തെറിപ്പിച്ചുകൊണ്ടിരിക്കും. ആ തീപ്പൊരി മഞ്ഞ നിറമുള്ള ഒട്ടകക്കൂട്ടങ്ങളെപ്പോലെയായിരിക്കും. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം. ഹാദാ യൗമു ലാ യൻതിഖൂൻ, അവർ മിണ്ടാത്തതായ ദിവസമാകുന്നു ഇത്. വലാ യുഅദനു ലഹും ഫയഅതദിറൂൻ, അവർക്ക് ഒഴികഴിവ് ബോധിപ്പിക്കാൻ അനുവാദം നൽകപ്പെടുകയുമില്ല. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം. ഹാദാ യൗമുൽ ഫസ്ലി ജമഅനാകും വൽ അവ്വലീൻ, അന്ന് അവരോട് പറയപ്പെടും, തീരുമാനത്തിന്റെ ദിവസമാണിത്, നിങ്ങളെയും പൂർവികന്മാരെയും നാം ഇതാ ഒരുമിച്ചുകൂട്ടിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വല്ല തന്ത്രവും പ്രയോഗിക്കാനുണ്ടെങ്കിൽ ആ തന്ത്രം പ്രയോഗിച്ചുകൊള്ളുക. അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം. തീർച്ചയായും സൂക്ഷ്മത പാലിച്ചവർ സ്വർഗത്തിൽ തണലുകളിലും അരുവികൾക്കിടയിലുമാകുന്നു. അവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾക്കിടയിലും. കുലു വശ്രബു ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ, അവരോട് പറയപ്പെടും, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി ആഹ്ലാദത്തോടെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, തീർച്ചയായും നാം അപ്രകാരമാകുന്നു സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം. കുലു വതമത്തഉ ഖലീലൻ ഇന്നകും മുജ്രിമൂൻ, അവരോട് പറയപ്പെടും, നിങ്ങൾ അല്പം തിന്നുകയും സുഖമനുഭവിക്കുകയും ചെയ്തുകൊള്ളുക, തീർച്ചയായും നിങ്ങൾ കുറ്റവാളികളാകുന്നു. അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം. അവരോട് കുമ്പിടൂ എന്ന് പറയപ്പെട്ടാൽ അവർ കുമ്പിടുകയില്ല. അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം. فبأي حديث بعده يؤمنون, ഇനി ഈ ഖുർആനിനു ശേഷം ഏതൊരു വർത്തമാനത്തിലാണ് അവർ വിശ്വസിക്കുന്നത്?